അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനായ അസ്ഹരി ഉസ്താദിനോടാണ്. നിങ്ങളിപ്പോൾ ഈ ക്ലിപ്പിൽ പറഞ്ഞതുപോലെ യാസിർ മൗലവി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ പാരക്കയായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അത് ചോദിക്കാവുന്നതേ ഉള്ളൂ, എന്നിട്ട് അദ്ദേഹത്തെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചോദ്യോത്തരം തുടങ്ങിയിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് അസ്ഹരി ഉസ്താദിന് അഡ്മിന്മാർ നൽകിയത്. അപ്പോൾ ഇനി ഇങ്ങനെ ക്ലിപ്പുകളുണ്ടല്ലോ, അതിപ്പോൾ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഷമീർ വടകര ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ യാസിർ ഉസ്താദ് യാസിർ മൗലവി ചെയ്തതുപോലെ ചെയ്യുകയാണെന്ന് നിങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അത് തന്നെയാണ്, അല്ലെങ്കിൽ അതിലുപരിയാണ്. അപ്പോൾ അത്തരം ചർച്ചകൾക്ക് നമ്മൾ പോകുന്നത് ഈ ചർച്ചയുടെ ഭംഗിയായ മുന്നോട്ട് പോക്കിന് തടസ്സമാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ ഒരുപാട് ക്ലിപ്പുകൾ ഇടയ്ക്കിടയായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു വ്യവസ്ഥാപിത സംവാദമാകുമ്പോൾ സംവാദത്തിൽ അപ്പുറമുള്ള ക്ലിപ്പുകളും കമൻറ്റുകളും ഇടാതിരിക്കുകയല്ലേ ഭംഗി? അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്നെ ഇനി നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. സംവാദമാകുമ്പോൾ ചോദ്യമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് പോയിന്റിൽ നിന്നുകൊണ്ടാണ് സംവദിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ പോയിന്റിലേക്ക് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറുപക്ഷത്തെ കൊണ്ടുവരാം. യാസിർ സാഹിബ് വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഇടപെട്ടിട്ടുള്ളൂ എന്നാണ് ഇത് കണ്ട ഇതുവരെ നിരീക്ഷിച്ച് ആർക്കും ബോധ്യപ്പെടുക. ഏതായാലും അതേസമയം അദ്ദേഹം അനുവദിക്കപ്പെട്ടതിൽ നിന്ന് ഒരൽപ്പം സമയം അധികം എടുത്തു. അത് ഉസ്താദിനും അഡ്മിന്മാർ നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഇനി പിന്നെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി 4 മിനിറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അസ്ഹരി ഉസ്താദിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് 7 മിനിറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് യാസിർ സാഹിബ് മറുപടി പറയുകയും ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ. ദയവചെയ്ത് മറ്റ് ക്ലിപ്പുകൾ ഇടാതിരിക്കുക. പിന്നെ എന്താണ് പരാജയപ്പെടുത്തലും വിജയിക്കലും അതൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്കുമുണ്ടല്ലോ സാമാന്യമായിട്ടുള്ള വിവരമൊക്കെ, അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. നമ്മളതിൽ അസ്വസ്ഥപ്പെടേണ്ടതില്ലല്ലോ. ആര് ജയിച്ചു ആര് തോൽക്കുന്നു എന്നൊന്നും നമ്മൾ തീരുമാനിക്കേണ്ടതല്ല. സംവാദം എന്ന് പറയുന്ന ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു അവസരമല്ലേ? അസ്ഹരി ഉസ്താദ് തന്നെ ഈ ഗ്രൂപ്പിൽ പലതവണ പല ക്ലിപ്പുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണ് ഭൂരിഭാഗവും എന്ന്. എങ്കിൽ അവർക്ക് നിങ്ങളുടെ സന്ദേശം ഒന്നുകൂടി പറഞ്ഞു കൊടുക്കലും അതല്ലാത്ത ആളുകൾക്ക് ആളുകളിലേക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറാനുള്ള ഒരു അസുലഭമായ അവസരമല്ലേ ഇത്? അത് പിന്നെ വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് എങ്കിൽ ചോദ്യം മറുപടി പിന്നീട് പിന്നെ നിരൂപണം ഇങ്ങനെയുള്ള ഒരു അവസരത്തെ ഒരു രൂപത്തിലാണ് എങ്കിൽ ഇത് വ്യാപകമായിട്ട് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് സമയം കളയാതെ ഇപ്പം നിങ്ങൾ അസ്ഹരി ഉസ്താദ് പറയുന്നത് പോലെയാണ് എങ്കിൽ ഇതുപോലെ മറുപക്ഷത്ത് യാസിർ ബിൻ ഹംസയും വന്നുകൊണ്ട് ഓരോ ക്ലിപ്പുകൾ ഇടാൻ തുടങ്ങിയാൽ ഈ സംവാദം എവിടെയും എത്തില്ല. ഒരു പിന്നെ ഒരു വെറും പിന്നെ എന്താ പറയുക അലമ്പായിട്ട് മാറുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് 2 സംവാദകരും സഹകരിച്ചുകൊണ്ട് അഡ്മിന്മാരുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോയാൽ അതായിരിക്കും വളരെ ഉപകാരപ്രദം എന്ന് സൂചിപ്പിക്കുകയാണ്. അസ്ഹരി സാഹിബിനെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.